ഇത്തിരി ഗഹനമായ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചത്. സാധാരണ മനുഷ്യനൊക്കെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ്. ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്താണ് ഗഹനമായ അദ്വൈതത്തിന്റെ തത്വങ്ങളാണ്, പെട്ടെന്നങ്ങ് പിടികിട്ടത്തില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മേശ തടി കൊണ്ടുണ്ടാക്കിയതാണ് മേശ, തടിമേശ. ഈ മേശ നമ്മൾ ദൃശ്യമായിട്ടെടുക്കുക, ഉദാഹരണത്തിനാണ്. തടിയെ ദൃക്കായിട്ട് കൊടുക്കുക, അങ്ങനെ സങ്കല്പിക്കുക. രണ്ടോ അതല്ല, നമ്മൾ സങ്കല്പിക്കുകയാണ്. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി മേശ എന്ന് പറയുന്നത് എന്തായി? ദൃശ്യത്തിന്റെ സ്ഥാനം. തടി എന്തായി? ദൃക്കിന്റെ സ്ഥാനം. ഇനി ഈ മേശയിൽ നിന്ന് തടിയെ മാറ്റുക പറ്റൂ? ഒരു ഒരു സങ്കല്പം അത്രേ സാധ്യമാകും. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കും. അതിനപ്പുറം അവിടെ വേറെ ഒന്നും നടക്കുന്ന കാര്യമല്ല. പ്രായോഗികമായൊന്നും ചെയ്യാൻ പറ്റില്ല, സങ്കല്പിക്കാനേ പറ്റും. അങ്ങനെ ഒരു സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? പിന്നെ മേശയില്ല, ഉണ്ടോ? മേശയിൽ നിന്ന് തടി മാറ്റിയ മേശയുണ്ട്. മേശയിൽ നിന്ന് തടിയെ മാറ്റിയാ പിന്നെ മേശയുണ്ടോ? എന്തുകൊണ്ടില്ല? മേശയാണ് തടിയേറ്റിരിക്കുന്നത്, തടിയാണ് മേശയേറ്റിരിക്കുന്നത്. തടിയാണ് മേശയായിട്ടിരിക്കുന്നത്, തടി സ്വയം മേശയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മേശയിൽ നിന്ന് തടി മാറ്റുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ കാര്യമുണ്ട്. ഒരു ഭാവനയെ, ഒരു കൽപ്പന മാത്രം. അങ്ങനെ നമ്മൾ കൽപ്പിച്ചു പോകുമ്പോൾ മനസ്സിലാകും തടി തന്നെ മേശയായിരിക്കുന്നുണ്ട്. തടിയങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ മേശയെക്കുറിച്ച് നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റില്ല, തടിമേശയെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് പിന്നെ മേശയ്ക്ക് നിലനിൽപ്പില്ല. അതാണ് പറയുന്നത് പിന്നെ മേശ സത്യമല്ല. കാരണം എന്തുകൊണ്ട്? ഈ മേശ എന്ന് പറയുന്നത് തടിയോട് അത്രയും ബന്ധപ്പെട്ടിരിക്കുകയാണ്. തടിയോട് ഈ മേശ താതാത്മ്യത്തിരിക്കുന്നു എന്ന് പറയാം, ചേർന്നിരിക്കുകയാണ്. ഇത് ആർക്കും വേർതിരിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും വേർതിരിക്കാൻ പറ്റില്ല. തടി മാത്രമാണോ മേശ എന്ന് ചോദിച്ചു കഴിഞ്ഞാണോ? തടി മാത്രമാണോ മേശ? അതല്ല എന്ന് പറയുന്നു. ആണിയൊക്കെ കളയുക, ഊരി കളയുക, ഇങ്ങനെ വയ്ക്കുക. തടി മാത്രമാണോ മേശ? ഈ ആണി തടി കൊണ്ടുണ്ടായി കൂടെ എന്താ പ്രശ്നം? ഇനി ഇരുമ്പാണിനെ വേണമെന്ന് ആണോ മേശ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ മേശ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഉരുളം തടി ഇവിടെ കിടന്നു. തടി തന്നെയാണ് മേശയെന്ന് പറയണമെങ്കിൽ തടി എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഉരുളം തടി അവിടെ കിടന്നു. ആ തടി തന്നെയാണോ മേശ? തടി തന്നെയാണ് മേശയെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും മുമ്പ് ഇവിടെ കിടന്നത് മേശയാണ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് മേശയാണ്. അത് തന്നെ തടി തന്നെയാണ് മേശയെന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും ഈ മേശ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ കിടന്നത് എന്ത് തന്നെ? മേശ. എന്താണ്? തടി തന്നെയാണ് മേശ. പറ്റില്ല. ആ അപ്പം വ്യത്യാസം ഉണ്ടോ അവിടെ? പേരെന്തോ ആയിക്കൊള്ളട്ടെ, പേര് നമ്മൾ ഇടുന്നേ, പേരിന്റെ കാര്യം കൊടുക്കുക. തടി തന്നെയാണ് മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കിടന്ന് ഉരുളൻ തടിയും നമ്മൾ എന്ത് പറയേണ്ടി വരും? മേശ. അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ വ്യത്യാസമുണ്ട്. കാരണം മേശയാകുമ്പോൾ അതിന് വെച്ച് ഇത് എഴുതാം, അതിന് നാല് കാലുണ്ട്, വലിപ്പുണ്ട്, വച്ചുപൂട്ടാം, ഇതൊന്നും തടി നടക്കത്തില്ല. അപ്പോൾ ഒരു വ്യത്യാസം നമ്മുടെ അനുഭവത്തിൽ ഉണ്ട്. തടിയും മേശയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ്. ആണെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആകമൊത്തം ഒരിക്കലും നമുക്ക് മേശയിൽ നിന്ന് തടിയെ മാറ്റാൻ പറ്റത്തില്ല. അസാധ്യമായ കാര്യം. ഇനി ഇത് മേശയാവുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം അത് കേവലം തടിയായിരുന്നു, മേശയായിരുന്നില്ല. അത് പറയാം. മേശ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ദൃക്കും ദൃശ്യവും. അദ്വൈതം പറയുന്നത് എന്താണ്? ഈ ദൃക്ക് തന്നെയാണ് ദൃശ്യമായിട്ടിരിക്കുന്നത്. ദൃക്കം എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് എടുക്കരുത്. ദൃക്കം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നും എടുക്കരുത്. എന്ന് പറഞ്ഞാൽ പോയി, അങ്ങനെ എടുത്താൽ പോരാ. അത്ര മാത്രം എടുത്താൽ പോരാ, അർത്ഥം വേണം. ദൃക്ക് മാത്രം അത് തന്നെയാണ് ദൃശ്യമായിരിക്കുന്നത്, വേറൊന്നുമില്ല. പക്ഷെ വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് തടിയും മേശയും വ്യത്യാസം. ഉദാഹരണത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറെ ഉദാഹരണമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ദൃക്കും ദൃശ്യവും പോലെ രണ്ട് വേറെ രണ്ട് വസ്തുക്കളിൽ ലോകത്തില്ല. ദൃക്ക് ദൃശ്യം ഇതിന് നമ്മളൊരു ഉദാഹരണം പറയണമെങ്കിൽ മറ്റൊരു ദൃക്കും ദൃശ്യവുമില്ല. പിന്നെ ഉദാഹരണം എവിടെ നിന്നേ പറയാൻ പറ്റുമോ? ദൃശ്യത്തിൽ നിന്നേ പറയാൻ പറ്റും. എന്നുവെച്ചാൽ അറിവ് അറിയുന്നത് ഇതിനൊരു ഉദാഹരണം നമുക്ക് പറയാൻ കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഉദാഹരണം പറയുമ്പോഴെല്ലാം എന്തിനെ ആശ്രയിക്കേണ്ടി വരും? ദൃശ്യം. നമ്മൾ അറിയുന്നതിൽ ഏതെങ്കിലും എടുത്തിട്ട് ഉദാഹരണം പറയും. ഉദാഹരണം ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല, അതിൽ പോരായ്മയുണ്ട്. അതിന് വരുന്ന പോരായ്മ എന്താണ്? ദൃക്കിന്റെ അതേ മൂല്യമുള്ള ഒന്നല്ല ദൃശ്യത്തിലെ തടിയെന്ന് പറയും. ദൃക്കിന്റെ ഒരു സ്വഭാവ വിശേഷവും അതിനകത്തില്ല. ദൃക്കിന്റെ തടി അറിയുന്നതാണ്. ആണോ? അറിയുന്നവനാണോ തടി? അപ്പോ നമുക്കൊരു ഉദാഹരണം പറയുമ്പോൾ ദൃശ്യത്തെ കണ്ടിട്ടേ പറയാൻ പറ്റും. ദൃശ്യത്തിന്റെ ഭാഗത്ത് നിന്നേ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ എന്താണ്? ഒരു തത്വത്തെ ഒരു യുക്തിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു യുക്തിയാണ്. പക്ഷേ യുക്തിയിലൂടെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ അതിനൊരു പരിമിതിയുണ്ട്. യുക്തിക്കെല്ലാം പരിമിതിയുണ്ട്. ആ പരിമിതി ഇതാണ്. ദൃക്കിനും ദൃശ്യത്തിനും ഉദാഹരണമായിട്ട് നമുക്കൊരു ദൃക്കിനെയും ദൃശ്യത്തെയും എടുക്കാൻ പറ്റും. നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ദൃശ്യത്തെയാണ്. ദൃശ്യത്തിൽ നമ്മൾ പറയുന്നു തടിയും മേശയും. തടിയിൽ നിന്ന് മേശ വേറെ അല്ല. വേറൊരു പോയിന്റ് പറയുന്നു, തടിയിൽ നിന്ന് മേശ വേറെ അല്ല. നേരത്തെ പറഞ്ഞാൽ എന്താണ്? മേശയിൽ നിന്ന് തടിയെ വേർപെടുത്താൻ പറ്റില്ല. ഇപ്പൊ പറയുന്ന എന്താണ്? തടിയിൽ നിന്ന് മേശ വേറെ അല്ല, ദൃക്കിൽ നിന്ന് ദൃശ്യം വേറെ അല്ല. അവിടെ ദൃക്കെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അറിയുന്നവൻ എന്നുള്ള അർത്ഥം എടുത്താൽ പോരാ. ദൃക്കിൽ ഒരു തടി, ഒരു ഉരുളം തടി, ആ തനിയങ്ങ് മേശയാവും. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്. തടി മേശയാവുന്നു, മാജിക്കിലെ കാണും, അല്ല ലോകത്തങ്ങനെ പറ്റില്ല. തടിയെ മേശയാക്കണമെങ്കിൽ അവിടെ ഒരു ആശ്ചര്യമുണ്ട്. തടിയിൽ നിന്നും മേശയിൽ നിന്നും വേറിട്ടൊരാളുണ്ട്, എന്നാലേ തടി മേശയാവത്തില്ല. മേശയായിക്കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് യുക്തി പറയാം അവിടെ. എന്താണ് ഈ മേശയിൽ നിന്ന് തടിയെ വേറാക്കാൻ പറ്റത്തില്ല, അതൊരു യുക്തിയാണ് ഇവിടെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന എന്താണ്? തടിയിൽ നിന്ന് വേറെ മേശയില്ല, രണ്ട് യുക്തിയാണ്. അവിടെ മൂന്നാമതൊരാളുണ്ട്, അയാളുടെ കാര്യം പറയുന്നില്ല. ആരുടെ കാര്യം? ആചാര്യയുടെ കാര്യം. അതൊക്കെ ഈ ഉദാഹരണത്തിൽ വരുന്ന പോരായ്മകളാണ്, ഇതിങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ദൃക്കും ദൃശ്യവും. ആദ്യം പറഞ്ഞ എന്താണ്? ദൃശ്യത്തിൽ നിന്ന് വേറെ ദൃക്കിനെ മാറ്റിയാൽ പിന്നെ ദൃശ്യം പിന്നെ നിലനിൽപ്പില്ല. ദൃക്കം എന്ന് പറയുന്ന അറിയുന്നത് എന്നാണ്. അപ്പോൾ അറിവിൽ നിന്ന് ദൃശ്യത്തെ മാറ്റിയാൽ, അറിവിൽ നിന്ന് ഈ അറിയപ്പെടുന്നതിനെ മാറ്റിയാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. ഞാനിപ്പോൾ അറിയുന്നവനാണല്ലോ, അപ്പോൾ ഞാൻ അറിയുന്നവനാണ്, എനിക്കറിവുണ്ട്. രണ്ട് രീതി നമ്മൾ പറയും, ഒന്ന് ഞാൻ അറിയുന്നവനാണ്, മറ്റൊന്നെന്താണ്? എനിക്കറിവുണ്ട്. അപ്പോൾ അറിവിൽ നിന്ന് ഈ ദൃശ്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദൃശ്യം നിലനിൽക്കില്ല. എന്ന് പറഞ്ഞാൽ പോരാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് വിജ്ഞാനവാദം എന്ന് പറയുന്നത്, അദ്വൈതം എന്ന് പറയും. മനസ്സിലായോ? അറിവിൽ നിന്ന് അറിയുന്നതിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതില്ല എന്ന് പറഞ്ഞാൽ അതാണ് വിജ്ഞാനവാദം. അദ്വൈതം എന്ന് പറഞ്ഞ ആൾക്കാർ പഠിപ്പിക്കുന്നത് ഇതാണ്, വിജ്ഞാനവാദമാണ്. അതല്ല ഇവിടെ അങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഈ പറയുന്നവനും കേൾക്കുന്നവനും ബോധമുണ്ട്. അപ്പൊ ഇതൊക്കെ പറയാം. അത് ചോദ്യം ചെയ്യാനുള്ള ബോധം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആർക്കുമില്ല. അതല്ല, അപ്പൊ അറിവിൽ നിന്ന് വേറെ അല്ല എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അറിവെന്താണെന്ന് കുറച്ചുകൂടെ വിശദീകരിക്കണം, എന്നാലേ ആ പറയുന്നത് ശരിയാവും. അവസാനം നമ്മളത് ശരിയെന്ന് പറയും, പക്ഷെ അത് വിജ്ഞാനവാദമാകാനും പാടില്ല. അതായത് നമ്മളിപ്പോ പറയണം, നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അറിവിൽ നിന്ന് വേറെ അല്ലെന്ന് പറഞ്ഞാൽ എന്തർത്ഥം വരും? നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് വരും. അതാണ് വിജ്ഞാനവാദം. എന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കും. നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചുരുക്കം ഇതാണ്, ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇരുട്ടാണ് എന്ന് പറയുമ്പോൾ, ഞാൻ കണ്ണടച്ചാൽ ലോകം മുഴുവൻ ഇരുട്ടാവും. അത് തിരിച്ചറിയണം. ഞാൻ കണ്ണടച്ചാൽ എനിക്കേ ഉള്ളൂ ഇരുട്ട്, ലോകത്തിന് മുഴുവൻ ഇരുട്ടല്ല. പക്ഷെ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞു പിന്നെ എന്താ, എന്റെ അനുഭവം എന്താണ്? എവിടെ? എന്റെ അനുഭവത്തിൽ എന്താണ്? ലോകം മുഴുവൻ ഇരുളിലാണ്. കണ്ണുകൊണ്ടുള്ള കാഴ്ച മൊത്തം എന്തിനാണ്? ഇരുളിലാണ്. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പ്രകാശമുണ്ടോ? ഞാൻ കണ്ണടച്ചിട്ട് നോക്കട്ടെ, നിങ്ങളിലൊക്കെ പ്രകാശം ഉണ്ടാവില്ല. ഇല്ല, ഒരിടത്തും പ്രകാശം. അങ്ങനെ പറയുന്നതാണ് എന്ത്? ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നു. അറിയുമ്പോഴേ ഇതൊക്കെ നിലനിൽക്കൂ, അറിഞ്ഞില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നു. ഇതാണ് വിജ്ഞാനം. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോ ഈ അറിവെന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കണം. അറിവെന്ന് പറയുന്നത് എന്താണ്? ഈ അറിയുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവന്റെ അറിവ്, അതങ്ങനെ മാത്രമല്ലാതിരിക്കുന്നു. അറിയപ്പെടുന്ന ഇപ്പോ എന്റെ നിലനിൽപ്പ്, ഞാൻ നിലനിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നു, എന്റെ അസ്തിത്വം അതെന്റെ അറിവാണോ? എന്റെ അസ്തിത്വം, ഞാൻ ഇപ്പൊ ചത്തു, പിന്നെ ഞാൻ പറയും ഞാനിതാ ഉണ്ടെന്ന് പറയും, പറയാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉപാധിയുടെ കാര്യം പോട്ടെ, ചത്തു കഴിഞ്ഞു പിന്നെ ആരെങ്കിലും എഴുന്നേറ്റിട്ട് പറയും ഞാൻ ഉണ്ടെന്ന്? ഉണ്ടെങ്കിൽ ചത്തില്ലെന്നേ ഉള്ളൂ. അർത്ഥം ചത്താ പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, പറയാനും പറ്റില്ല. അറിഞ്ഞാ പറയും, അറിയില്ല പറ്റില്ല. അറിവാണ് എന്റെ അസ്തിത്വം. എങ്ങനെ ഞാൻ ഉണ്ട് എന്നുള്ള ഈ അറിവാണ് എന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അറിവും അസ്തിത്വം ഒന്നാണ്. അപ്പൊ അറിവില്ലെങ്കിൽ പിന്നെ അസ്തിത്വമില്ല, എന്റെ അസ്തിത്വമില്ല. അപ്പൊ ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത് എന്താണ്? എന്റെ അസ്തിത്വം ഈ അറിവാണെങ്കിൽ ഞാനീ അറിയുന്ന എല്ലാത്തിന്റെയും അസ്തിത്വം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. അത് ഞാൻ ഈ അറിയുന്ന അറിവ് മാത്രമല്ല, പിന്നെയോ ഞാനായിരിക്കുന്ന അറിവല്ല എല്ലാത്തിന്റെ അസ്തിത്വം. ഞാനായിരിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ ഞാൻ ചത്തു കഴിഞ്ഞതോടു കൊടുത്ത് കിടന്നു, എന്റെ അറിവും പോയി, ഞാനെന്ന് പറയുന്ന അറിവ് എല്ലാം പോയി. അതൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. ഞാൻ ചത്തു കഴിഞ്ഞ പിന്നെ ഞാൻ പറയും ഞാൻ ഉണ്ട് പറയും, എന്റെ അറിവ് പറയും, ഒന്നുമില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ. മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നെ മനുഷ്യന്റെ വിശ്വാസമാണ്. മനുഷ്യന്റെ വിശ്വാസമാണ്. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇല്ലാന്ന് വിശ്വസിക്കാം. രണ്ട് രണ്ടാണ്. ഇത് എന്റെ അറിവാണ് ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ്? ഞാൻ എല്ലാത്തിനെയും അറിയുന്നവനായിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ അറിയുന്ന ഈ വസ്തുക്കൾ, ഈ അറിയുന്ന വസ്തുക്കൾക്കും ഉണ്ടൊരു അറിവ്, അതുകൂടെ ഞാൻ പരിഗണിക്കുന്നു. ഈ അറിയുന്ന വസ്തുക്കൾക്കുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആധാരമായിരിക്കുന്ന അറിവ്. മനസ്സിലായോ? അറിയുന്നവനായിരിക്കുന്ന ഞാനൊരു അറിവാണ്. ഈ ഞാൻ അറിയുന്ന വസ്തുവിന് ഒരു അറിവുണ്ട്. അതാണ് ഈ വസ്തുവിന് ആധാരമായിരിക്കുന്ന ഒരു അറിവ്. അതെന്നെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നു. ഞാൻ എന്റെ അറിവ് അതിനെ ആശ്രയിച്ചല്ലാതിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പോ ഞാൻ എന്റെ അറിവ് എന്നൊക്കെ പറയും. ഇത് എന്നിലിരിക്കുന്ന അറിവാണ്. ഇതെങ്ങനെയാണോ എന്നിൽ നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഈ പുസ്തകം, ഈ പുസ്തകത്തിനും ആധാരമായിട്ട് ഒരറിവ് ഉണ്ട്. അപ്പൊ അറിവ് എന്നുള്ളതിലേക്ക് ഇത് രണ്ടും ഒന്നാണ്. അപ്പോ ഞാൻ അറിവാണ്, എന്റെ അറിവാണ് എന്ന് പറയുന്ന പോലെ പുസ്തകത്തിന് ആധാരമായി ഒരറിവുണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ അത് വിജ്ഞാനവാദമാണ്. അതാണ് വിജ്ഞാനവാദവും അദ്വൈതം തമ്മിൽ പിരിയുന്ന അവിടെയാണ്. അപ്പൊ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായോ? എന്തെങ്കിലും ഞാൻ എന്റെ അറിവ് എന്ന് പറയുന്ന ഒരറിവ് ഉണ്ട്, നമ്മുടെ അനുഭവം എന്ന് പറയുന്ന അറിവ് രണ്ടും ഒന്ന് തന്നെ. അതുപോലെ തന്നെ ഒരറിവ് എവിടെയുണ്ട്? പുസ്തകത്തിനും ഉണ്ട്. ആ അറിവ് എങ്ങനെ ഇരിക്കുന്നു? പുസ്തകത്തിന് ആധാരമായിരിക്കുകയാണ്. അതാണ് പറയുന്നത്, പ്രപഞ്ചത്തിന് ആധാരമായിട്ടിരിക്കുന്നത് അറിവാണ്. ആ അറിവ് എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ഞാൻ എന്ന് പറയുന്ന അറിവും തമ്മിൽ എന്താ ബന്ധം? രണ്ടും ഒന്ന് തന്നെയാണ്. എന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനവാദമല്ല, അദ്വൈതം. ഞാനെന്ന് പറയുന്ന ഒരു അറിവ്, പിന്നെ എന്റെ എന്ന് പറയുന്ന അറിവ്, അതിലാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനവാദം. ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എന്റെ അറിവിൽ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അറിവിനെ കൂടെ പരിഗണിക്കുന്നു. എന്താണ്? പ്രപഞ്ചത്തിനും ആധാരമായിട്ടൊരു അറിവ് ഉണ്ട്, എന്നിനും ഒരറിവുണ്ട്. ഈ അറിവിന് ഒന്നെന്നാണ് പറയുന്നത്. അതാണ് എന്ന് പറയുന്നിടത്താണ് അദ്വൈതം. അതാണ് ഇവർ പറയുന്നത് ബോധത്തിൽ നിന്ന് വിലസുന്നു. ഇത് ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സ് വരുന്നു എന്റെ ബോധത്തിലെല്ലാം നിൽക്കുന്നു എന്നാണ് അല്ലേ. എന്റെ ബോധത്തിലെല്ലാം നിൽക്കുകയാണെങ്കിൽ ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്തവസാനം? അവിടെ എന്റെ ബോധമൊന്നും എടുക്കരുത്. പിന്നെയോ അറിവെന്ന് പറയുന്നത് എങ്ങനെയാണോ എന്റെ ബോധമായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ ബോധമായിരിക്കുകയാണ്. പുസ്തകത്തിന്റെ ബോധം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പുസ്തകത്തിന് ആധാരമായിരിക്കുന്നത് അറിവാണ്. മറ്റുള്ള വിഷയങ്ങള് ജഡശരീരത്തെ എടുത്താൽ മതി. ജഡശരീരം നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല. ജഡശരീരം, ജഡശരീരം ഒന്നും അറിയുന്നില്ല ചത്തു കഴിഞ്ഞു. എന്തുകൊണ്ട്? അവിടെ മനസ്സിൽ, അതായത് എന്താണ് ഇപ്പൊ ജഡശരീരം കിടക്കുന്നു, ഞാനിപ്പോ അറിയുന്നു, ഞാൻ നിങ്ങളെയൊക്കെ അറിയുന്നു, ഈ പണിയേ തീരുന്നു ഇപ്പോ ചത്തു കഴിഞ്ഞു. പക്ഷെ അവിടെ എന്തുണ്ട്? ബോധത്തിൽ നിന്ന് വിലസുന്നു. എന്ത് വിലസുന്നു? ജഡം, ജഡശരീരം എവിടെ നിന്ന് വിലസുന്നു? ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് പറയുന്ന അത് എന്റെ ബോധത്തിലാണോ? എന്തുകൊണ്ട്? അപ്പൊ എന്റെ ബോധമില്ല, എന്റെ ബോധത്തിലല്ലാതെ വിലസുന്നു. അതിനാധാരമായിട്ടൊരു ബോധമുണ്ട്. അപ്പൊ ചോദിക്കുക, അതിന് ആധാരമായിട്ടൊരു ബോധമുണ്ട് നമ്മളെങ്ങനെ അറിയും എന്ന ചോദ്യമില്ല. ശരി, എന്തിന്റെ ബോധമുണ്ടെന്നുള്ള എനിക്കറിയാം. ഈ പുസ്തകത്തിന് ആധാരമായ ഒരു ബോധമുണ്ടെന്ന് എങ്ങനെ അറിയും? ഞാൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. അദ്വൈതത്തിലെ ഏതും യുക്തിയിലൂടെ സമർത്ഥിക്കണം. മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തണം. വിശ്വസിച്ചാൽ പോരെ. അദ്വൈതത്തിലെ ഏത് കാര്യം പറഞ്ഞാലും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? യുക്തിയിലൂടെ അത് ബോധ്യപ്പെടുത്തണം. അപ്പൊ ഞാൻ പറയുന്നു, എല്ലാ അറിവുണ്ട്, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം, നിങ്ങളും അറിവുണ്ട്. ഞാൻ പറയുന്ന ഈ പുസ്തകത്തിന് ആധാരമായിട്ട് അറിവുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അംഗീകരിക്കും? ഇത്രയും കാലം പഠിച്ചിട്ട് അതാണ് നമ്മൾ പുസ്തകത്തിന്റെ ഉണ്മയായ അറിയുന്നത്. പുസ്തകത്തിന്റെ അസ്തിത്വമായി അറിയുന്ന അറിവ് തന്നെയാണ് ഈ അറിവും ആ അസ്തിത്വവും ഒന്നാണ്. ഇതാണ് അദ്വൈതം പറയുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നു? ഗുരു ആനന്ദം അസ്ഥിയത് ബാധിയത് ബാക്കി ആനന്ദം അസ്ഥിയത് ബാധിയത് ബാക്കി ബാക്കി പറയേ. ആനന്ദം അസ്ഥിയത് ബാധി ഒന്ന് തന്നെ. ബാക്കി പിന്നെ വരും. ഇത് ഇത് മൂന്നും ഒന്നാണ്. ബാക്കി പിന്നെ എന്നാ അന്വേഷിച്ചർത്ഥം പറയും. ഇത് അദ്വൈത സിദ്ധാന്തമാണ് പറയുന്നത്. എന്താണ്? ഈ അറിവും അസ്തിത്വം ഒന്നാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഈ അറിവെന്ന് പറയുന്നത് എങ്ങനെയിരിക്കുന്നു? ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കിയാലേ ഈ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തു. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി, അത് വേറെ കാര്യം. എന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ പുസ്തകത്തിന് ആധാരമായിരിക്കുന്ന അറിവ്. രണ്ടും ആത്യന്തികമായി ഒന്ന് തന്നെ. പക്ഷെ കേവലം എന്റെ അറിവിലാണ് ഇത് നിലനിൽക്കുന്നതെന്ന് പറയാനും പാടില്ല. ഇവിടെ ഒരു അറിവുണ്ടെന്ന് നമ്മൾ അങ്ങി മനസ്സിലാക്കിയിട്ട് ആ അറിവും എന്റെ അറിവും ഒന്നാണെന്ന് മനസ്സിലാകും. മനസ്സിലായി? പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാകും. എന്റെ ഉള്ളിലൊരു അറിവുണ്ട്, പുസ്തകത്തിന് ആധാരമായും അറിവുണ്ട്. ഈ രണ്ടറിവും ഒന്ന് തന്നെ. അപ്പോ അറിവിലാണ് ഈ പുസ്തകം നിലനിൽക്കുന്നത്. അവിടെ എന്റെ അറിവെന്ന് പറയുന്ന ഒരു സങ്കുചിതമായ അറിവിലല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചത്തുപോയാലും പുസ്തകം എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഇരിക്കും. അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അത് അതിന്റെ അസ്തിത്വത്തെ ഇരിക്കുന്നു. അതാണ് അറിവ്. അതിന് എന്റെ ആവശ്യമില്ല. അതിന്റെ നിലനിൽപ്പ് എന്നെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നു. അതിന് അതിന്റേതായ ഒരു അസ്തിത്വമുണ്ട്. ഓരോ വസ്തുവിനും അതിന്റേതായ അസ്തിത്വമുണ്ട്. ആത്യന്തികമായി ഒന്ന്. അറിവും ഒരറിവ് ഒരേ പോലെ അല്ല. ഒരേ പോലെ എന്ന് വെച്ചാൽ രണ്ടാവും. പോലെ എന്ന് പറയുമ്പോൾ രണ്ടാവും. രണ്ടും ഒന്നാണെന്നാണ്, പോലെ എന്നല്ല. പിന്നെ എന്താ ചോദ്യം? പുസ്തകത്തിന് ആധാരമായി എങ്ങനെയാണോ അറിവിരിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ഉള്ളിലും അറിവിരിക്കുന്നത്. ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഞാനെന്ന് പറയുന്നത്, ഞാനിപ്പോ എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട്, ഞാനെന്ന് പറയുന്ന അനുഭവം. അപ്പൊ അനുഭവം എന്ന് പറയുമ്പോ അതിനെ ദൃശ്യമായിട്ടെടുക്കാം. അറിയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ അറിയുന്നുണ്ടല്ലോ. അപ്പൊ ദൃശ്യമാണ്. ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യം പറയുന്നു, ഇതിന് ആധാരമായിട്ട് അറിവുണ്ട്. അതല്ല, പുസ്തകത്തെ പറയുന്നു, അതിനാധാരമായിരിക്കുന്ന അറിവെന്ന് പറയുന്നു. അപ്പൊ ആ അറിവും ദൃശ്യം തന്നെ. എന്തുകൊണ്ടങ്ങനെ? സ്വാഭാവികമായ എല്ലാ അറിവുകളും എന്താണ്? ദൃശ്യം. നിരുപാധികമായ അറിവെന്ന് പറയുമ്പോഴാണ് അത് ദൃശ്യമല്ലാതാകുന്നത്. അതൊരിക്കലും ദൃശ്യമാകത്തു. ഉപാധിയോടുകൂടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ അറിവെന്ന് പറയുന്ന ഇപ്പൊ എന്നിൽ ഞാൻ പറയുന്നു എന്നിൽ അറിവിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് എന്ന് പറയുന്ന ഒന്നുകൂടെ ഉണ്ടെങ്കിലേ അറിവ്, എന്നിൽ അറിവുണ്ട്, ഞാൻ അറിവാ എന്നൊക്കെ എനിക്കറിയാൻ പറ്റും. മനസ്സെന്നുള്ള ഉപാധിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് എന്ത് വരുന്നു, ഞാൻ പറയുന്നു അറിയുന്നു. ഇനി ഞാൻ പറയുന്നു ഇതിന്റെ പുസ്തകത്തിന് ആധാരമായിട്ട് എന്താണ് ഒരറിവിരിക്കുന്നു എന്ന് ആ അറിവിനെ കുറിച്ച് ഞാൻ അറിയുമ്പോൾ അവിടെയും എന്ത് വരുന്നു, എന്റെ മനസ്സാണ് ഉപാധി. അതിനെ അറിയാൻ, ആ അറിവിനെ അറിയാനും എന്റെ മനസ്സാണ് ഉപാധിയായിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ഞാൻ അറിയുന്നു, ഞാൻ പറയുന്നു. എന്താണ് അറിവ്? അത് സത്തയാണ്, ഉണ്മയാണ്. അവിടെയൊക്കെ എന്റെ മനസ്സാണ് ഉപാധി. പിന്നെ ഒന്നുകൂടി അതിനെക്കൂടി ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നു, അതറിവാണ്. എന്നാൽ എന്റെ ഉള്ളിലിരിക്കുന്ന അതും അറിവാണ്. രണ്ടും അറിവാണെങ്കിൽ ഇത് രണ്ടും എന്താണ്, ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ അദ്വൈതം. അപ്പൊ അറിവിലാണ് ഈ വസ്തു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ സങ്കോചിപ്പിച്ചിട്ട് എന്റെ ഉള്ളിലിരിക്കുന്ന അറിവിലാണ് ഈ വസ്തുക്കളെല്ലാം നിൽക്കുന്നതെന്ന് ധരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അങ്ങനെ ധരിക്കാൻ പാടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനാധാരമായിരിക്കുന്നത് അറിവാണ്. അറിവാണ് നമ്മൾ ഇതിലൂടെ അസ്തിത്വമായി അറിയുന്നത്. അപ്പോൾ ഇനി ദൃക്കിനെ നീക്കി നോക്കുക, ഈ വസ്തുവിൽ നിന്ന് അതിന്റെ അസ്തിത്വത്തെ മാറ്റുക, സങ്കല്പിച്ചു നോക്കുക, പിന്നെ വസ്തുണ്ടോ? അങ്ങനെയാണ് അദ്വൈതി മനസ്സിലാക്കുന്നത്. വസ്തുവിൽ നിന്ന് അസ്തിത്വത്തെ മാറ്റുക സങ്കല്പിച്ചാൽ, കാരണം വസ്തു എന്ന് പറയുന്ന അസ്തിത്വത്തോട് കൂടിയേ നിൽക്കും. അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഏതുപോലെ ആയിരിക്കും? മേശയിൽ നിന്ന് തടി മാറ്റുന്ന പോലെ ആയിരിക്കും. മേശയിൽ നിന്ന് തടി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സങ്കല്പിക്കാം, പക്ഷെ പിന്നെ മേശ സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മുടെ സങ്കല്പത്തിലേ മേശയില്ലാതാവും. അതുപോലെ ഈ പറയുന്ന പുസ്തകത്തിൽ നിന്ന് നമ്മൾ അതിനാധാരമായിരിക്കുന്ന അറിവിനെ അല്ലെങ്കിൽ അസ്തിത്വത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് പുസ്തകം ഉണ്ടാ? ഇതാണ് ദൃക്കിനെ നീക്കി നോക്കൽ എന്ന് പറയുമ്പോൾ ഇതുകൂടെ മനസ്സിലാക്കും. നേരല്ല ദൃശ്യം, പിന്നെ ദൃശ്യം ഇല്ല. ദൃശ്യത്തിന് നേരല്ല എന്ന് വെച്ചാൽ അതിന് നിലനിൽപ്പില്ല. അപ്പൊ എപ്പോ നമ്മളിതിനെ അറിയുന്നു, അപ്പോ എന്ത് ചെയ്യും? അസ്തിത്വത്തിലൂടെ അറിയാൻ പറ്റും. ആ അസ്തിത്വമാണ് എന്റെ ആധാരം, അതാണ് അറിവ്. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് എന്താണ്, അസ്ഥി അസ്ഥി ഒന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. ഇതിനെ കുറിച്ച് പറയുക, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കുമ്പോൾ അതും മനസ്സിലാക്കണം. ഇങ്ങനെയാണ് അദ്വൈതികൾ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. അല്ല, ഇത്ര മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. എന്താണ് എന്റെ ബോധത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്, ഞാൻ അറിയുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ള അബദ്ധം പറയരുത്. വായിച്ചു കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. എന്തുകൊണ്ട്? നേരല്ല ദൃശ്യം ഇത് ദൃക്കിനെ നോക്കൽ എന്നൊക്കെ പറയും. നോക്കുന്നു അപ്പോ രണ്ട് ഭാഗവും മനസ്സിലാകും. ദൃശ്യത്തിൽ നിന്ന് ദൃക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ സങ്കല്പിച്ചാൽ പിന്നെ ദൃശ്യം. ഇനി ദൃക്കിൽ നിന്ന് ദൃശ്യത്തെ മാറ്റിക്കഴിഞ്ഞാലും എന്തില്ല? ദൃശ്യമില്ല. ദൃശ്യത്തിനാണ് നഷ്ടം. ദൃക്കിൽ നിന്ന് ദൃശ്യത്തെ മാറ്റുക. അതായത് ഇതിന്റെ ഒരു സത്തയുണ്ട്, ഒരു ഉണ്മ നമ്മൾ അനുഭവിക്കുന്നു. ആ ഉണ്മയിൽ നിന്ന് ഇതിനെ മാറ്റി അത് സങ്കല്പിക്കാനും പറ്റും. ഇത് ഉള്ളിടത്തോളം കാലം നമുക്ക് ഉണ്മയോടുകൂടി ഇത് അനുഭവിക്കാൻ പറ്റും. അതാണ് സത്യം. അതിന് നീ പുസ്തകത്തെ മാറ്റുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? പിന്നെ പുസ്തകമുണ്ട് ഇല്ല. രണ്ടും ഈ പദ്ധതി പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ. ദൃക്കിൽ നിന്ന് ദൃശ്യത്തെ മാറ്റിയാലും ദൃശ്യമില്ല, ദൃശ്യത്തിൽ നിന്ന് ദിക്കിനെ മാറ്റിയാലും ദൃശ്യമില്ല. എന്നുവെച്ചാൽ ദൃശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിന് ഒരു നിലനിൽപ്പില്ല ആണ് പറയുന്നത്. ഇപ്പൊ നിലനിൽപ്പില്ല എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നു, അദ്വൈതി പറയുന്ന രീതി ചിന്തിച്ച് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നു. ഈ പുസ്തകത്തിൽ നിന്ന് എന്താണ് അതിന്റെ സത്തയെ മാറ്റിയാൽ പിന്നെ പുസ്തകമില്ല, സത്തയിൽ നിന്ന് പുസ്തകത്തെ മാറ്റിയ പുസ്തകമില്ല, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും. ആ ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് എന്താണ് എന്റെ താല്പര്യം? ഒരു യുക്തിയിലൂടെ മനസ്സിലാക്കും. അതിന് സിദ്ധാന്ത യുക്തികളെന്ന് പറയും. സിദ്ധാന്ത യുക്തികൾ എന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തമാണ്, അതിനെ വിശദീകരിക്കുന്ന യുക്തികൾ. ആ സിദ്ധാന്ത യുക്തിയിലൂടെ മനസ്സിലാക്കുന്നു. ശരി, മനസ്സിലായി. പിന്നെ ഇവിടെ ബാഹ്യമായ എന്തെങ്കിലും വ്യത്യാസം വന്നോ? പുസ്തകമില്ലാതായ പുസ്തകത്തിൽ നിന്ന് സത്ത പോയ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയൊന്നും യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. നമ്മുടെ അനുഭവത്തിന് നമ്മുടെ ചിന്തയെല്ലാം പഴയതുപോലെ തന്നെയാണ്. നമുക്ക് എത്ര കാലം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ചാലും പുസ്തകം സത്തായി തന്നെ നമ്മുടെ മുമ്പായിരിക്കും. ഞാനുണ്ടായിരിക്കും, എന്റെ അറിവുണ്ടായിരിക്കും. കേട്ടില്ല? ആ, ഇതൊരു തിരിച്ചറിവാണ്. ശരിയായ വാക്കതാണ്. വിവേകമെന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ്, മലയാളത്തിൽ തിരിച്ചറിവെന്ന് പറയും. ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുക, ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയുന്ന ആ ആശയത്തെ നമ്മൾ ഇങ്ങനെ തിരിച്ചറിയുന്നു, അതിനുള്ള ഒരു വഴി. അത് നമ്മൾ എത്രമാത്രം ഇതിനെ കൂടുതൽ ചിന്തിക്കുന്നു അത്രമാത്രം നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലാക്കാം, ഇതിങ്ങനെ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, ബ്രാഞ്ചുകൾ നോക്കി നടത്താൻ വേണ്ടി ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതില്ലെങ്കിലും നടക്കും. അതിനു വേണ്ടിയിട്ടുള്ളത് എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ മറ്റ് ജീവിതത്തിലെ എന്താണ് പ്രവൃത്തികൾ, അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. നമ്മുടെ ജീവിതം, ജീവിതശൈലി, അതൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന മൂല്യബോധം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നു. അത് ഇതുമായിട്ട് ബന്ധമൊന്നും. ഇത് പറയുന്നത് എന്താണ്? ഒരു തത്വഗ്രഹണം. തത്വം എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടിനെയും രണ്ടായി തന്നെ കാണും. ഇത് തത്വഗ്രഹണത്തിന്റെ രീതിയാണ് ഈ പറയുന്നത്. അദ്വൈത ബോധം എങ്ങനെയെന്നുള്ളതാണ്. ഒരു അദ്വൈത ബോധമുള്ള ഒരാളിൽ അയാൾക്ക് മൂല്യബോധമുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ആ ഒരു അദ്വൈത ബോധമുള്ള ആളിന് ശരിയായ കൾച്ചർ ഉണ്ടെങ്കിൽ അയാൾ അയാളുടെ കൾച്ചർ അനുസരിച്ച് അയാൾ ജീവിക്കും. അതേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് ഭാഗവും മനസ്സിലാക്കണം. എന്താണ് രണ്ട് ഭാഗം? മേശയിൽ നിന്ന് തടിയെ മാറ്റിയാലും തടിയിൽ നിന്ന് മേശയെ മാറ്റിയാലും ഫലം ഒന്ന് തന്നെ. എന്താണ്? മേശയ്ക്ക് നിലനിൽപ്പില്ല. അതുപോലെ ഈ പ്രപഞ്ചം ത്തിന് സർവാധാരമായിരിക്കുന്ന ഒരറിവുണ്ട്. ആ അറിവിൽ നിന്ന് പ്രപഞ്ചത്തെ നമ്മൾ മാറ്റിയാൽ ചിന്തയാണ്, ഇതൊരു ചിന്താ പരീക്ഷണമാണ്. ഇതിന് നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു പരീക്ഷണത്തിലൂടെ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പരീക്ഷണത്തിലൂടെ പ്രൂവ് ചെയ്യാൻ കഴിയാത്തതിനാണ് ചിന്താ പരീക്ഷണം എന്ന് പറയുന്നത്, തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സയൻസിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഐൻസ്റ്റീനൊക്കെ തന്റെ തിയറികളൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും തോട്ട് എക്സ്പെരിമെന്റിലൂടെയാണ്. പക്ഷെ പിൽക്കാലത്ത് അത് പ്രൂവ് ചെയ്യും, മറ്റുള്ളവരത് പ്രൂവ് ചെയ്യും. സ്വയം അത് ചിന്താ പരീക്ഷണങ്ങളായിരുന്നു. ഐൻസ്റ്റീന്റെ സ്പേസ് ടൈം തിയറി, തിയറി ഓഫ് റിലേറ്റിവിറ്റി, അത് കേവലം ചിന്താ പരീക്ഷണമായിരുന്നു. പിന്നീടാണ് ശാസ്ത്രജ്ഞന്മാർ അതിന്റെ പിറകെ പോയിട്ട് അതിനെ പ്രൂവ് ചെയ്തത്. ഒരുപാട് സയൻസിലെ സിദ്ധാന്തങ്ങൾ, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ അതുപോലെയാണ്. ചിന്താ പരീക്ഷണത്തിലൂടെയാണ് അങ്ങനെ ഒരാശയത്തെ കൊണ്ടുപോയത്. ചിലതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും, ചിലത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടു തരത്തിലുണ്ട്. മാക്സ്വെൽ എന്നൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഇലക്ട്രോ മാഗ്നറ്റിസത്തെ കുറിച്ചൊക്കെ പുള്ളി പല ചിന്താ പരീക്ഷണങ്ങളും ഉണ്ടായി. അത് പിൽക്കാലത്ത് വല്ലതും പ്രൂവ് ചെയ്യും. പല സയന്റിസ്റ്റുകളും അതുപോലെ. ഈ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ ഒരു ചിന്താ പരീക്ഷണമാണ്. പക്ഷെ ആ ചിന്താ പരീക്ഷണത്തിന് ബാഹ്യമായി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, അത് തിരിച്ചറിയണം. പക്ഷെ അതിലൊരു ആശയവ്യക്തതയുണ്ട്. അദ്വൈതി പറയുമ്പോൾ അതിനൊരു ആശയവ്യക്തത. എന്റെ പ്രക്രിയ എന്ന് പറയുന്നത് പലപ്പോഴും സങ്കല്പികമാണ്, എന്നുവെച്ചാൽ ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയും. സങ്കല്പികമായിട്ടാണ് എന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നത് എന്താണ്? മേശയിൽ നിന്നും തടിയെ മാറ്റുക നടക്കുന്ന കാര്യമാണ്. ആരെങ്കിലും വിചാരിച്ചാൽ പറ്റുമോ? അത് ഹൈപ്പോത്തറ്റിക്കൽ എന്നാണ്. ഇനി തടിയിൽ നിന്ന്, ഇതൊരു തടിയാണ്, ഇതിൽ നിന്ന് മേശയെ മാറ്റുക നടക്കൂ? അങ്ങനെയാണ്. എന്താണ് പലപ്പോഴും ചിന്താപരമാണത്. പിന്നെന്താ അങ്ങനെ സാങ്കല്പികമായി എന്താ സാധിക്കുന്നത്? ഒരു ആ തത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ആശയവ്യക്തത, സിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ഇതൊരു സിദ്ധാന്തമാണ്, അദ്വൈത സിദ്ധാന്തം. ചിന്തിക്കുന്ന ആളിന് ആ സിദ്ധാന്തത്തെ കുറിച്ചൊരു വ്യക്തത വരും, ഇന്നതാണ് സിദ്ധാന്തം എന്ന് ബോധിക്കാൻ പറ്റുന്നതാണ്. അതിനപ്പുറമൊന്നും നമ്മളത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വേറെ എന്തൊക്കെ സംഭവിക്കും? ഇതൊക്കെ പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് ഞാൻ വേറെ ആരോ ആയിത്തീരും എന്ന് ചോദിച്ചാൽ ഒന്നും ആവില്ല. അങ്ങേറ്റം പോയ ഇവിടുത്തെ പ്രസിഡന്റാവും. ആൾക്കാരെ തെറിയും കേ അതീ പക്ഷെ ഒന്നും ആകാൻ പോകുന്നില്ല. മനസ്സിലായ വേറെ ഒന്നും ആകത്തില്ല. അത് ഇതുമായിട്ട് ബന്ധമില്ല. നമ്മളൊരു എന്താണ് ഒരാശയത്തെ, അതുകൊണ്ടാണ് പാശ്ചാത്യ ഇതിനെയൊക്കെ ഐഡിയലിസം എന്ന് പറയും. അവരുടെ ഐഡിയലിസം ഏറെയാണ്, എന്നാലും ഇതിനൊക്കെ അങ്ങനെ ഇത് പ്രത്യേകിച്ച് ഇതിന് ആപ്ലിക്കേഷൻ ഇല്ല. ഈ ആശയങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. ആശയങ്ങളുടെ ഒരു പ്രത്യേകത ഏതാണ്? അതിനൊരിക്കലും ആപ്ലിക്കേഷൻ ഇല്ല. ഇത്തരം ആശയങ്ങൾ ആപ്ലിക്കേഷൻ പ്രയോജനം എന്ന് പറയുന്നത് എവിടെയാണ്? സയൻസിനാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോ മാഗ്നറ്റിക്സും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടാക്കാം, അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. അവിടെ നിങ്ങൾക്ക് ചോദിക്കുക ഇതിന്റെ പ്രയോജനം എവിടെയാണ്? ഇതാ ഇരിക്കുന്നത്, ഇതാണ് അതിന്റെ പ്രയോജനം. അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്, മനസ്സിലാവും. അത് ചിന്തയാണ്. ചിന്തിച്ച് അവർ ചില തിയറികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പിന്നെ എന്ത് ചെയ്യും? പ്രയോഗിക്കും വേറെ. നിരവധി സയൻസ് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഉണ്ടാകാത്ത ഭാഗങ്ങളുമുണ്ട്, ഒരുപാട് തിയറികളുണ്ട്, ആപ്ലിക്കേഷൻ ഇല്ലാത്ത തിയറികളുമുണ്ട്. എല്ലാം അങ്ങനെ ആപ്ലിക്കേഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ക്വാണ്ടം ഫിസിക്സിലൊക്കെ ഒരുപാട് തിയറികളുണ്ട്, അതിനൊന്നും ആപ്ലിക്കേഷൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഭാവിയിൽ കണ്ടെത്തുമായിരിക്കും, ഇപ്പൊ ഇല്ല. അതുപോലെയാണ് അദ്വൈതം പോലെയാണ്. ഇങ്ങനെ എന്താണ്, ഒരുപാട് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ആശയങ്ങളും ചിന്താ പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട്. ഇനി എടുത്ത് എവിടെയെങ്കിലും ഒന്ന് കാണിക്കുക. അത് പക്ഷെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടാകുമോ? ഇപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതൊന്ന് അത് അതിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടറൊക്കെ പോയി, പുതിയൊരു ലോകമായിരിക്കും കമ്പ്യൂട്ടറിന്റെ. പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു ആശയമേ ക്വാണ്ടം തിയറി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ആണ്. പല ഇതുമുണ്ട്, പല സങ്കല്പങ്ങളുമുണ്ട്. അതൊന്നും ആപ്ലിക്കേഷൻ ഇല്ല എന്ന് എന്താണ്, സയൻസിന് ഒരുപാട് ആപ്ലിക്കേഷൻ. ഇപ്പോ ചന്ദ്രയാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു, തൊട്ടില്ല, തൊട്ടു, തൊട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അതെന്താണ്? അത് സയൻസിന്റെ ആപ്ലിക്കേഷനാണ്. നിരവധി എന്താണ്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂട്ടൺ കണ്ടുപിടിച്ച എന്താണ് ഗ്രാവിറ്റേഷൻ തിയറി മുതൽ നിരവധി സയൻസിന്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ആപ്ലിക്കേഷൻ, അതാണ് അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. ഇത് ആശയമാണ്, അറിവാണ്. ഇതിനെ ഒരിടത്തും കൊണ്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ സ്വാമിമാരൊക്കെ ഇതൊക്കെ എവിടെ പ്രയോഗിച്ചിട്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിലൊക്കെ ഇങ്ങനെ കണ്ണുടച്ചൊക്കെ ഇരിക്കും. അതൊക്കെ ആൾക്കാരെ പറ്റില്ലേ. ഇതാരും ഒരിടത്തും പ്രയോഗിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രയോഗിക്കാൻ പറ്റിയത്? ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചർ, മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോഗിക്കും. അത് മറ്റൊരു കാര്യമാണ്. ഡിസിപ്ലിൻ, ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ നമ്മൾ പാലിക്കുകയാണെങ്കിൽ അത് പ്രയോഗിക്കുക, അത് വേറെ കാര്യങ്ങളാണ്. ഇതിനങ്ങനെ പ്രയോഗമൊന്നും പരമാവധി. ഇതിനൊരു പ്രയോജനം പറയുന്നത് എന്താണ്? ഒരു പ്രയോജനം പറയാമെങ്കിൽ ഇതൊരറിവാണ്. ഒരേ ഒരു പ്രയോജനം പറയുന്ന ഈ അറിവ് നമ്മുടെ അറിവില്ലായ്മയെ നശിപ്പിച്ചു, ഇത്രയേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒരു പ്രയോജനമായിട്ട് പറയാം. അത് അറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിന്റെ പ്രയോജനം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ വെളിച്ചം വരും, നേരിട്ട് നശിക്കുന്നു. വെളിച്ചത്തിൽ അതിൽ പ്രത്യേകിച്ച് പ്രയോഗമൊന്നുമില്ല. വെളിച്ചം വന്നാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇരുട്ടങ്ങ് നശിക്കും. അതുപോലെ നമ്മുടെ ഉള്ളിൽ അറിവ് വന്നാൽ എന്ത് വരും? അറിവില്ലാമ. ഇത് രണ്ടും സംഭവിക്കുന്ന എവിടെ? അവനവന്റെ ഉള്ളിൽ അല്ലേ. എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ എന്ത് ചെയ്യും? ഇരുള് പോകും. വിളക്ക് കൊളുത്തുന്നിടത്തേ പോകും, എല്ലായിടത്തും പോകത്തില്ല. അതുപോലെ ആരുടെ ഉള്ളിലാണോ ഈ അറിവുണ്ടാകുന്ന അവരിൽ എന്ത് വരും? അറിവില്ലായ്മ. ഇത്രയേ ഉള്ളൂ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രയോജനം എന്ന് പറയാം. പക്ഷെ അത് നമ്മള് നമ്മുടെ സങ്കല്പത്തിലുള്ള പ്രയോജനമായിട്ടൊന്നും യോജിക്കത്തില്ല. നമ്മുടെ ഭാവനയിലുള്ള പ്രയോജനങ്ങളുമായിട്ടൊന്നും അത് യോജിക്കത്തില്ല. നമ്മൾ പ്രത്യേകിച്ചൊന്നും സാധിക്കുന്നുമില്ല. വിചാരിക്കുമോ എന്താണ്, അയാൾ വലിയ പണ്ഡിതനാണ്, അയാൾ എന്തൊക്കെ അറിഞ്ഞു വച്ചിരിക്കുന്നു, അയാൾ എന്തൊക്കെ വിശേഷതകളുണ്ട്, അതൊക്കെ നമ്മളെ വെറും ധാരണയാണ്. പണ്ഡിതനായാലും പാമരനായാലും എന്താണ്, അവന് അറിവുണ്ടായാൽ അവന് സംഭവിക്കുന്ന വിശേഷത എന്താണ്? അവന്റെ അറിവില്ലായ്മ പോയി, അത്രയേ ഉള്ളൂ. എന്താണ്? ആത്മജ്ഞാനമില്ല. നീതുരേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ പ്രയോജനം? എന്നെ ഇത്രയും സമയം ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എന്താ പ്രയോജനം? ഞാൻ പറഞ്ഞു കേട്ട വെച്ച് പറയുക, എന്താ പ്രയോജനം? ആ അതെന്ന്, നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, ഇപ്പൊ അറിഞ്ഞു. അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ പോയി. ഇതെന്നെ പ്രയോജനം എന്ന് നമുക്ക് പറയാൻ പറ്റിയത്? വേറെന്ത് പ്രയോജനം? രണ്ട് കൊമ്പ് കൂടെ മുളയ്ക്കുമോ? വേറൊരു പ്രയോജനമില്ല, വേറൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ നമ്മൾ ധരിക്കണം ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊമ്പുണ്ടായിരിക്കും, ഒരാകാശത്തിലൂടെ പറക്കും. ഇതൊക്കെ നമ്മുടെ ഭാവനകളാണ്, അതിനൊന്നും യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ ആകാശത്തൂടെ പറക്കാനുള്ള എന്തെങ്കിലും ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകാശത്തൂടെ പറക്കാം. അങ്ങനെയുള്ള ഒരു വിദ്യ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിനിലോ റോക്കറ്റിലോ ഒക്കെ കയറി പറക്കാം, അതൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിദ്യ, സ്പെഷ്യൽ വിദ്യ നിങ്ങളിൽ കാണും, അതൊക്കെ നടക്കും. ഇതാന്ന് പറയുന്നു. അത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഇപ്പോ അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായോ? എനിക്ക് കുമാരനാശാൻ ഇവിടെ എന്റെ കാര്യം എടുക്കാം. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് മരണത്തെ സംബന്ധിച്ച് ഒരുപാട് ധാരണകളുണ്ടായിരുന്നു എന്റെ ചെറിയ പ്രായത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം ജീവിച്ചു. കുറച്ച് വളർന്ന് ഞാൻ അദ്വൈതമല്ല പഠിക്കുന്നതെന്ന് വെച്ചു. എന്താണ് വേറെ എന്തെങ്കിലും മനസ്സിലാക്കി, ഈ മരണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് മരണമെന്നുള്ളത്? അപ്പോ എന്ത് സംഭവിക്കുന്നു? മരണത്തെക്കുറിച്ചുള്ള എന്റെ മുമ്പുണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറി. മരണത്തെക്കുറിച്ചുള്ള പുതിയ ധാരണകൾ വന്നപ്പോൾ മരണത്തെക്കുറിച്ചുണ്ടായിരുന്ന പഴയ ധാരണകളെല്ലാം മാറി. ശരിയായ ധാരണയും ഇതാണ് ആശം പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ കാര്യം ചിന്തിച്ചാലും അങ്ങനെയാണ്. അത് അവിടെ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ആശം പിന്നെ വളർന്നപ്പോൾ എന്താ മനസ്സിലാക്കിയത്? ആത്മാവ് നിത്യമാണ്, ആത്മാവിന് ജനന മരണങ്ങളില്ല. പിന്നെന്താ മരണത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുക? അല്ല, മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനില്ലല്ലോ. അപ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറുകയാണ്, മരണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകൾ മാറി. മുമ്പ് മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് വിപരീത ധാരണകളുണ്ടായിരുന്നു, ശരിയായ ധാരണ വരുമ്പോൾ അതെല്ലാം മാറി. അതിപ്പോ വേറൊരു ഉദാഹരണം വേണമെങ്കിൽ എടുക്കാം നമുക്ക്. എന്താണ്, കുട്ടിക്കാലത്ത് നിങ്ങൾ വാഴ അനങ്ങും നോക്കിയിട്ട് എന്താണ് അത് ഭൂതമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പേടിച്ചു. വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതേ വാഴ അതിന്റെ കുട്ടികളൊക്കെ അവിടെ ഇപ്പുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കുന്നു? അത് വെറും വാഴയാണ് അല്ലെ, വാഴയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഭൂതമാണെന്നുള്ള ചിന്തയില്ല. അപ്പോൾ നമ്മുടെ ധാരണ മാറുകയാണ് അവിടെ. അപ്പോൾ അതിന്റെ ശരിയായ ഫലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ധാരണ അവിടെ മാറും. അപ്പോൾ ധാരണ മാറുമ്പോൾ നമ്മുടെ മൊത്ത കാഴ്ചപ്പാട് മാറുന്നു. അപ്പോൾ പിന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് ഭയക്കേണ്ട ഒരു ആവശ്യമില്ലാതെ വരും. അന്നുവരെ ജീവിച്ചിരുന്ന പോലെ അല്ല അത് വാഴയാണെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിക്കുന്നു. ഇവിടേക്ക് എന്താ സംഭവിക്കുന്ന? വ്യക്തിയുടെ ഉള്ളിലുള്ള ധാരണകൾ മാറുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഭയത്തിന്റെ കാര്യം ശരിയാണ്. നിങ്ങൾ എന്താണ് ഭയമോ സന്തോഷമോ ഏത് വികാരങ്ങളും വരാം നമ്മുടെ ധാരണകൾക്കനുസരിച്ച്, ആന്തരികമായി പലതരത്തിലുള്ള വികാരങ്ങളും വരാം. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനപരമായി എന്താണ്? നമ്മുടെ ധാരണകൾ ശരിയാകുക എന്നുള്ളതാണ്. ധാരണകൾ ശരിയാകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വൈകാരിക മണ്ഡലത്തിലും മാറ്റങ്ങൾ വരും. രജ്ജുവിന് സർപ്പത്തെ കണ്ടിട്ട് ഒരാൾ ഭയക്കുന്നു, രജ്ജുവാണെന്നറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഭയമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണ്? അയാൾക്ക് യഥാർത്ഥമായ ബോധം ഉണ്ടാകുന്നു, അയാളുടെ ഭ്രാന്തി മാറുന്നു. അപ്പൊ ബാക്കി നമ്മൾ ഈ ഭയം അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഭ്രാന്തിയുടെ സൃഷ്ടിയാണ്. അപ്പൊ യഥാർത്ഥ ബോധം ഉണ്ടാകുമ്പോൾ ഭ്രാന്തിയുടെ സൃഷ്ടിയെല്ലാം മാറുന്നു. അപ്പൊ അവിടെ ശരിയായിട്ടുള്ള ഫലം എന്താണ്? നമ്മുടെ ഭ്രാന്തി മാറി എന്നുള്ളതാണ് ഫലം. മറ്റേ അതിനോട് അനുബന്ധമായി വന്ന കാര്യങ്ങളാണ്. ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ മാറിക്കഴിയുമ്പോൾ ആ രോഗത്തോടെ അനുബന്ധമായി വരുന്ന പല കാര്യങ്ങളും മാറും. പക്ഷെ മരുന്ന് എന്താ ചെയ്തത്? രോഗത്തെ മാറ്റി. അതുപോലെ അതാണ് സംഭവിക്കുന്നത്. മുഖ്യമായി വരുന്നത് എന്താണ്? നമ്മുടെ അറിവില്ലായ്മ മാറി പുതിയ അറിവുണ്ടായി. അതാണ് അതിന്റെ പ്രധാനമായ പ്രയോജനം. ഇനി ഭയം മാറിയെന്ന ഒരു പ്രയോജനം അല്ലേ, സന്തോഷമുണ്ടായ ഒരു പ്രയോജനം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായി വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ അറിവുണ്ടായി, ശരിയായ അറിവുണ്ടായി നമുക്ക് ഭയമെല്ലാം മാറി. പക്ഷെ അവിചാരിതമായി വീണ്ടും ഇതൊക്കെ കടന്നു വരാം. അതിനുള്ള ഒരു സാധ്യത എപ്പോഴും കിടക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. വീണ്ടും അതൊക്കെ കടന്നു വരാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ആശാൻ തന്നെ പറയുന്നത് എന്താണ്? ആശാൻ ഈ മാറി എന്ന് പറയുന്ന ആത്മബോധം കൊണ്ടായിരിക്കും മാറിയത്. ആശാന്റെ തന്നെ ജീവിതം നോക്കിയാൽ എന്താണ്? മാറിയ പലതും വീണ്ടും എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ജീവിതത്തിൽ വന്നില്ലേ? വന്നിട്ടില്ലേ? അതാണ് പ്രശ്നം. അത് മറ്റൊരു വിഷയമാണ്. ഓക്കേ.